വിളിയിലിരുന്ന് വിവർത്തവിങ്ങ് കാണും വിളിമുതലായ വിഭൂതി അഞ്ചുമൂർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരേണം. ഒരൊറ്റ വാക്യമായിട്ട് ആണ് എഴുതിയിരുന്നത്. ഇതിന്റെ അന്വയം വേണമെങ്കിൽ മാറ്റാം, മാറ്റാതെ മാറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നും. അന്യം എന്ന് പറയുന്നത് ശരിയായ അർത്ഥബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, കൃത്യമാണ്. അതുണ്ടാകാമെങ്കിൽ പിന്നെ അതിനെ പദങ്ങളെ മാറ്റേണ്ട ആവശ്യം. വെളിയിലിരുന്ന് വിവർത്തം, വെളിയിൽ വിവർത്തം എന്നാണ്. വെളിയിലിരുന്ന് വിവർത്തം എന്ന് വെച്ചാൽ വെളിയിൽ വിവർത്തം എന്നാണ്. അത് വെളിയിൽ ഇരുന്നു എന്ന് പറയുന്നത് ഇതൊരു തമിഴ് ശൈലിയാണ്. അങ്കെ ഇരുന്ന് അവിടെ എന്നുള്ളതിന് ഇങ്ങനെ പറയുന്ന ഒരു രീതി തമിഴിന്റെ രീതിയാണ്. തിരുവനന്തപുരം ശൈലിയും തമിഴുമായിട്ട് ഒരുപാട് സാമ്യം കൊണ്ടാണ് വെളിയിൽ ഇരുന്നു. വെളിയിൽ എന്നുള്ള അർത്ഥമേ അവിടെ ഉള്ളൂ. അങ്കെ ഇരുന്ന് വന്നാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. ഇരുന്നു എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് കൂടുതൽ അർത്ഥമൊന്നും കിട്ടത്തില്ല. തമിഴ് ഭാഷാ ശൈലി അനുസരിച്ച് അങ്ങനെ ചേർത്തിരിക്കുന്നു. ഇപ്പൊ വെളിയിൽ വിവർത്തം, വെളിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശം എന്നാണ്. തമിഴിലാണ് വെളി ആകാശം എന്ന് പറയുന്നത്. മലയാളത്തിലും എന്താണ് വെളി എന്ന് പറയുന്നത്? ആകാശം എന്നുള്ള അർത്ഥത്തിൽ സാധാരണ ഉപയോഗിക്കും. കാരണം വെളിയിൽ വെളിക്ക് പോയി എന്നൊക്കെ പറഞ്ഞാൽ തുറസായ സ്ഥലത്തേക്ക് പോയെന്നാണ്. ആകാശമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വീട്ടിന്റെ ഉള്ള് നിന്ന് പുറത്തേക്ക് എന്നുള്ള വെളി എന്ന് പറയും. പുറമേ എന്ന് പറയുന്നിടത്തും അത് ഇത് തന്നെ. ഒരു തമിഴിൽ അങ്ങനെ ഉപയോഗിക്കും. ഇപ്പൊ വെളിയിൽ വിവർത്തമാണോ? വിവർത്തം എന്ന് വെച്ചാൽ ദർശനമാനേനെ നമ്മൾ അധ്യാരൂപത്തിൽ പറഞ്ഞു, അത് തന്നെ വെളിയും പറയുന്നു. ആത്മാവിൽ അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ വെളി എന്ന് പറയുന്നതിന് സാധാരണ തമിഴിലും ഉപയോഗിക്കും. കൂടുതൽ ഉപയോഗിക്കുന്നത് വാസിഷ്ഠത്തിലാണ്. ചിതാകാശം, ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. ചിതാകാശം, ആകാശം തന്നെ അതിനോട് ചിത്തോടെ ചേർത്ത്, ഇപ്പൊ ചിത് ആകാശം, അറിവാകുന്ന ആകാശം എന്ന് പറയുന്നു. അതിനാ അങ്ങനെ ചിത് ആകാശം എന്ന് പറയുന്ന ആകാശം എങ്ങനെയാണോ വ്യാപകമായിരിക്കുന്നത്, എല്ലാത്തിനും ഉൾക്കൊള്ളുന്നത്, എങ്ങനെയാണോ ആകാശത്തിന് വികാരങ്ങളൊന്നും സംഭവിക്കാതിരിക്കുന്നത്, ആകാശം എങ്ങനെയാണോ നിർലേപമായിരിക്കുന്നത് എന്ന് ഒരുപാട് സമാനതകളുണ്ട് ആകാശവും ബ്രഹ്മവുമായി. ഒരുപാട് സമാനതകളുണ്ട്. ബ്രഹ്മത്തെ ചിതാകാശം എന്ന് പറയും. ഇത് യോഗവാസിഷ്ഠത്തിലും തമിഴ് കൃതികളിലൊക്കെ ഈ വെളി എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ആത്മാവെന്നുള്ള അർത്ഥത്തിൽ തന്നെ, ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ തന്നെ. ആത്മോദയശലോകത്തിന് ആദ്യമായി പ്രസിദ്ധീകരിച്ച വ്യാഖ്യാനം എന്റെ അറിവിൽ സച്ചിദാനന്ദ സ്വാമിയുടെ കുമാരനാശാനും മറ്റും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അപൂർണമാണ്. സച്ചിദാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ശിഷ്യൻ, ഇപ്പോഴത്തെ സച്ചിദാനന്ദ സ്വാമി, പഴയ സച്ചിദാനന്ദ സ്വാമി. അതിനെ തുടർന്നാണ് പിന്നെ നടരാജപുരം അവരൊക്കെ കഴിച്ചാൽ. അപ്പോ സച്ചിദാനന്ദ സ്വാമി വെളി എന്ന് പറഞ്ഞ ചിതാകാശം എന്നാണ് അർത്ഥം പറഞ്ഞത്. അപ്പോ പിന്നീട് എഴുതിയയാളാണ് പ്രൊഫസർ ബാലരാമൻ പണിക്കർ. ചിതാകാശം എന്നുള്ള അർത്ഥം എഴുതി കണ്ടപ്പോഴത്തേക്ക് ബാലരാമൻ പണിക്കർ ഭയങ്കരമായി ചൂടായി. വ്യാഖ്യാനത്തിലാണ് അതെന്തിനാ അങ്ങനെ എഴുതിയത്, ചിതാകാശം ഒന്നും എഴുതാൻ പാടില്ല. വെളിയെന്ന് പറഞ്ഞ ആകാശമാണ്, ചിതാകാശം എന്ന് പറയുന്നത് വേറെയാണ്, ബ്രഹ്മമല്ലാതെ. ആകാശസ്ഥലിംഗ ബ്രഹ്മസൂത്രമുണ്ട്, അവിടെയൊക്കെ ആകാശത്തിന് ബ്രഹ്മമെന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞ് ബാലരാമൻ പണിക്കർ ഭയങ്കരമായി ബഹളം ഉണ്ടാക്കി. ഒരു നാലഞ്ച് പേര് ഇത് തന്നെ പിന്നെ ബാലരാമൻ പണിക്കർക്കുള്ള ഒരു പ്രത്യേകത, ബാലരാമൻ പണിക്കരുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വാമി, നടരാജഗുരു, നിത്യേന്നേരി, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ അന്ന് പ്രസിദ്ധരായ നാല് വ്യാഖ്യ, ഈ നാലു പേരും കൊന്നു കൊലവിളിച്ചിട്ടുണ്ട്. ഒരു ദൈവം കാണി ഇവരെയൊന്നും ബാലരാമൻ പണിക്കർ അംഗീകരിക്കുന്നു. പറഞ്ഞാൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റെന്ന് പറയും. ഇനി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എഴുതാത്തതും തെറ്റെന്ന് പറയും. രണ്ട് തെറ്റാണ് എല്ലാ വ്യാഖ്യാതാക്കളും. ഇത്രയേ പറഞ്ഞുള്ളൂ, അതൊരു തെറ്റ്. ഇനി പലതും പറയാനുണ്ട്, പറഞ്ഞില്ല, അത് വേറെ. അങ്ങനൊരു ഖണ്ഡന മണ്ഡന ശൈലിയാണ് പൂർണ്ണമായി. പിന്നെ ചിലടത്തൊക്കെ പറയും, സച്ചിദാനന്ദ സ്വാമിയെ കുറിച്ച് പറയും, ഇതിൽ ചില ആശയങ്ങളൊക്കെ വരുന്നുണ്ടോ പുള്ളി അറിയാതെ വന്നുപോയതെന്നാണ്, എന്നാലും അത് അംഗീകരിക്കും. സച്ചിദാനന്ദ സ്വാമി അറിയാതെ ചില കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്, അതെങ്ങനെ വന്നു എന്നൊരു പിടിയും കിട്ടുന്നില്ല. പുള്ളിക്ക് അത് അറിയത്തില്ലെന്നാണ്, എന്നാലും അറിയുമെന്ന്, വേറെ ആർക്കെങ്കിലും അറിവുണ്ടെന്ന് പുള്ളി സമ്മതിക്കത്തില്ല, അത്ര കർശന. പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ബാലരാമപ്പണിക്കർ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചേ പറ്റും. എന്റെ ഭാഷയും ആശയങ്ങളുമൊക്കെ വളരെ ഗഹനമായി പരിശോധിക്കുന്നു. പിന്നെ ബാലരാമപ്പണിക്കരുടെ അത്രയും ഗ്രന്ഥപരിചയം, പഴയ അദ്വൈത ഗ്രന്ഥങ്ങളിലുള്ള പരിചയം ഈ വ്യാഖ്യാനിച്ച ആർക്കുമില്ല. ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്, കാരണം സംസ്കൃതം അറിയാവുന്നതാണ്. അദ്വൈതത്തിലെ പല ഗ്രന്ഥങ്ങളും നേരിട്ട് മനസ്സിലാക്കിയാണ്. അപ്പൊ അദ്വൈതത്തെ കുറിച്ച് വളരെ എന്താണ് വിപുലമായ അറിവുള്ള ആളാണ്, സംശയമുണ്ട്. പക്ഷെ എല്ലാവരെയും നിഷേധിക്കും. അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യമാണ് വെളിയെന്ന് വെച്ചാൽ ആകാശം സമ്മതിച്ചു. പക്ഷെ വെളിയെന്ന് പറഞ്ഞാൽ ചിതാകാശം എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? പറയുന്നത് ശങ്കരാചാര്യർ പറഞ്ഞിട്ടില്ല, അത് ശരിയാണ്. പരാമണിക്കർ പറയുന്ന അഭിപ്രായം ശരിയാണ്. വെളിയെന്ന് വെച്ചാൽ ബ്രഹ്മം എന്നാ പറഞ്ഞത്. ബ്രഹ്മസൂത്രത്തിലും മറ്റും അത് ചർച്ച ചെയ്യുന്നുണ്ട്, ഒന്ന് രണ്ട് ഭാഗങ്ങൾ. പക്ഷെ ഈ ശങ്കരാചാര്യർ പറഞ്ഞതേ ഗുരുദേവം പറയാവൂന്ന് നിയമമൊന്നുമില്ലല്ലോ, ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന് ഗുരുദേവൻ പറയുന്നുണ്ട്. അതുകൊണ്ട് പരാമണിക്കേണ്ട ഒരു നിർബന്ധമാണ്, എന്താണ് ശങ്കരാചാര്യർ പറഞ്ഞത് പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. എന്നാ മറ്റു കാര്യങ്ങളിലൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ഏതാണ് ജാതിയും മതം തുടങ്ങിയ കാര്യങ്ങളിൽ ശങ്കരാചാര്യരുടെ അഭിപ്രായം അല്ല ഗുരുദേവന്റെ എന്ന് പറയുന്നുണ്ട് പാഠം. പിന്നെ ബൗദ്ധ സിദ്ധാന്തങ്ങളും ഇവിടെ സ്വാധീനം ശങ്കരാചാര്യർ വന്നിട്ടുള്ളൂ, അതൊക്കെ പറയുന്നുണ്ട്. എന്നാലും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഭയങ്കരമായ നിർബന്ധമുണ്ട്. അപ്പോ ആ പറഞ്ഞ കാര്യം ശരിയാണ്. എന്താണ് ശങ്കരാചാര്യര് ആകാശം എന്ന് പറയുന്നതിന് ബ്രഹ്മം എന്നേ അർത്ഥം പറഞ്ഞിട്ടുള്ളൂ, ചിതാകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ചിതാകാശമെന്ന് ഗുരുവിൽ പ്രയോഗിച്ചിരിക്കുന്നത് വാസിഷ്ഠത്തിനെ പിന്തുടർന്നിട്ട്. വാസിഷ്ഠത്തിലാണ് ചിതാകാശം എന്ന് പറയുന്ന പ്രയോഗം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. അവിടെ ചിതാകാശം, ചിത്താകാശം, ഭൂതാകാശം, അങ്ങനെ മൂന്നാകാശത്തെ കുറിച്ച് പറയും. ചിതാകാശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ. അത് എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. പിന്നെ ചിത്താകാശം എന്ന് പറയുന്നത് ചിത്തം, മനസ്സ്. മനസ്സ് ഇതുപോലെ എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അത് എന്താണ്, വളരെ വ്യാപകമാണ്. കാരണം അദ്വൈതികൾ പറയുന്നത് സൂര്യനെ കാണുമ്പോഴത്തേക്ക് മനസ്സ് സൂര്യനിലെത്തുന്നു. അപ്പൊ അതും വ്യാപകമാണ് ചിത്താകാശം. പിന്നെ ഭൂതാകാശം, അതാണ് ഈ കാണുന്ന പഞ്ചഭൂതങ്ങളുടെ ആകാശം. പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ആകാശം ഭൂതാകാശം. ഈ വാസിഷ്ഠം എന്ന് പറയുന്ന എഴുതിയ ഏതോ ഒരു പണ്ഡിതനാണ്, വലിയ നല്ലൊരു സാഹിത്യകാരനാണ്, നല്ലൊരു ഭാവനാശാലിയാണ്. അദ്വൈതത്തിനും യോഗത്തിനും വിപുലമായ അറിവുള്ള ആളാണ്. പിന്നെ പേര് വസിഷ്ഠനെന്നൊക്കെ പറയും. ഞാനുടെ പേര് ചിലപ്പോൾ വസിഷ്ഠൻ എന്നായിരിക്കാം, നമുക്കറിയത്തില്ല. എന്നാലും പുരാണങ്ങളിലെ കഥാപാത്രമല്ല, ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വാസിഷ്ഠത്തിൽ ചിതാകാശം എന്ന് പറയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം ബാലരാമണിക്കർ ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. വാസിഷ്ഠത്തെ കുറിച്ച് അറിയാത്ത ആളൊന്നും ആയിരിക്കില്ല, പക്ഷെ വാസിഷ്ഠം അങ്ങനെ കാര്യമായി അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും തമിഴ് വേദാന്തത്തെയും ശങ്കരാചാര്യർക്ക് ശേഷം വന്ന നമ്മുടെ വേദാന്തത്തെയും വേദാന്തികളെയും വളരെയധികം സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ് വാസിഷ്ഠം. എന്ന് വെച്ചാൽ അദ്വൈതികളിൽ വളരെ പ്രസിദ്ധനായ വിദ്യാരണ്യ സ്വാമി, അതിനുശേഷം വന്ന മധുസൂദന സരസ്വാമി. വിദ്യാരണ്യ സ്വാമി എന്ന് പറയുമ്പോൾ പഞ്ചദശി തുടങ്ങിയ എഴുതിയിട്ടുണ്ട്. മധുസൂദന സരസ്വതി എന്ന് പറഞ്ഞാൽ അദ്വൈത സിദ്ധി പോലെയുള്ള നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയാണ്. അവരെല്ലാം വലിയ പണ്ഡിതന്മാരാണ്. ഇങ്ങനെ കേവലം അദ്വൈതത്തിലല്ല, വ്യാകരണം, മീമാംസ തുടങ്ങി എല്ലാ വിഷയവും പഴയ രീതി അനുസരിച്ച്, പണ്ടത്തെ ഇവിടുത്തെ ചുറ്റുപാടുകളനുസരിച്ച് ഒരാളിന് ഇപ്പൊ അദ്വൈതം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ മാത്രം പണ്ഡിതനാകാൻ പറ്റത്തില്ല. അദ്വൈതത്തിൽ എല്ലാം അറിയുന്ന ആൾ അങ്ങനെ ഒരാൾക്ക് പറ്റത്തില്ല. കാരണം ഒരാൾക്ക് അദ്വൈതത്തെ അറിയണമെങ്കിൽ അയാൾക്ക് ന്യായ വൈശേഷിക ദർശനങ്ങൾ, മീമാംസ സാങ്കേ ദർശനങ്ങൾ, വ്യാകരണം, സാഹിത്യം, ഇതിലെല്ലാത്തിലും അറിവുണ്ടായാലേ ഒരാൾക്ക് അദ്വൈതത്തിൽ അറിവ് നേടാൻ പറ്റും. ആ പഴയ ഗ്രന്ഥങ്ങളുടെ രചന ആ രീതിയിലാണ്. അല്ലാന്ന് ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചിട്ട് അദ്വൈതത്തിൽ മാത്രം അറിവ് നേടാൻ പറ്റത്തില്ല. കാരണം അത് നിങ്ങൾ വേദാന്ത പരിഭാഷ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഒരു വിഷയം കൊണ്ട് മാത്രം അത് മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാത്തിനുമുള്ള ഒരു സാമാന്യ അറിവ് വേണം. ഇപ്പോൾ ഇവരെല്ലാവരെയും സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ് വാസിഷ്ഠം. അപ്പോ ശങ്കരാചാര്യർക്ക് ശേഷം ആണ് വാസിഷ്ഠം ഉണ്ടായത്. അപ്പൊ ശങ്കരാചാര്യർ എങ്ങനെയാണോ അദ്വൈതത്തെ അവതരിപ്പിച്ചത്, അതിൽ നിന്നും മാറിയ ഒരു രീതിയിലാണ് അദ്വൈതം തന്നെ വാസിഷ്ഠത്തിൽ അദ്വൈതത്തെ അവതരിപ്പിച്ചത്. അതിനാണ് യോഗവാസിഷ്ഠം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ശങ്കരാചാര്യരുടെ അദ്വൈതവും യോഗവും കൂടെ കൂട്ടിച്ചേർക്കുക. കൂട്ടിച്ചേർക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ തുല്യ പ്രാധാന്യം കൊടുത്ത് കൂട്ടിച്ചേർക്കുക. ശങ്കരാചാര്യ യോഗം അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ശങ്കരാചാര്യ യോഗത്തിനും അദ്വൈതത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കുന്നു. വാസിഷ്ഠം വന്നപ്പോൾ എന്ത് ചെയ്തു? യോഗത്തിനും അദ്വൈതത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തു. ഈ വാസിഷ്ഠം വന്നതിന് ശേഷം അദ്വൈതത്തിന്റെ ഗതി മാറി. പിന്നീട് വന്ന ആചാര്യന്മാരല്ല ഈ പറയുന്ന വിദ്യാരണ്യ സ്വാമിയാണ് മനസ്സനുസരിച്ച് ഇവരെല്ലാം എന്ത് ചെയ്തു? അവര് യോഗത്തിനും വേദാന്തത്തിനും അദ്വൈതത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തു. അദ്വൈതമാണ് മുഖ്യം എങ്കിലും അതിനൊപ്പം തന്നെ ഒരു സ്ഥാനം യോഗത്തിന് കൊടുത്തു. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതഞ്ജലിയുടെ യോഗശാസ്ത്രം, രണ്ടിനും പ്രാധാന്യം കൊടുത്തു. പിന്നെ ചിലട്ട് വന്നു വന്ന് കുണ്ഡലിനി യോഗത്തിനും പ്രാധാന്യം കൊടുത്തു. കുണ്ഡലിനി യോഗത്തിലൂടെയാണ് സാക്ഷാത്കാരം, അങ്ങനെ ഒരു കാഴ്ചപ്പാടും വന്നു. അപ്പോൾ ശങ്കരാചാര്യരുടെ കാലം എന്ന് പറയുന്നത് 8-ാം നൂറ്റാണ്ടിന്റെ ആദ്യമാണ് പൊതുവെ പറയുന്നു. അത് വന്ന് 20-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ ശങ്കരാചാര്യരുടെ അദ്വൈതത്തിന് ഒരുപാട് മാറ്റം വന്നു. ആ മാറ്റം വരുത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് വഹിച്ച കൃതിയാണ് ഈ യോഗവാസിഷ്ഠം. ഇപ്പൊ പഞ്ചദശി പോലെയുള്ള കൃതികളിലൊക്കെ അതിന്റെ സ്വാധീനം വളരെ വലുതായിട്ടുണ്ട്. അപ്പോ പിൽക്കാലത്തുള്ള ഈ അദ്വൈതം, 20-ാം നൂറ്റാണ്ട് വരെ പ്രചരിച്ചിരിക്കുന്ന അദ്വൈതം ശങ്കരാചാര്യരുടെ അദ്വൈതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണമായും അല്ല. അതിന്റെ എന്താണ് പ്രധാനമായ തത്വങ്ങൾ ഒരുപോലെ തന്നെയാണെങ്കിലും അതിന്റെ പ്രക്രിയ, അതിന്റെ വിശദീകരണങ്ങളൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ കാണുന്നത് യോഗവുമായിട്ടുള്ള കൂട്ടിച്ചേർക്കലാണ്. അത് മാത്രമല്ല ഒരുപാട് വ്യത്യാസങ്ങളാണ്. ഇപ്പോ ശങ്കരാചാര്യർക്ക് ശേഷം അദ്വൈതത്തിൽ വന്ന മാറ്റങ്ങളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് പിൽക്കാലത്ത് വന്ന ആചാര്യന്മാര് മുമ്പോട്ട് പോയത്. ഗുരുദേവനും അത് തന്നെ. അതുകൊണ്ടിപ്പോ ശങ്കരാചാര്യരുടെ അദ്വൈതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണമായും അങ്ങനെയല്ല. അതിലെ തത്വങ്ങളുണ്ട്, എന്നാൽ മാറ്റം കാണുന്നത് പിൽക്കാലത്ത് വന്ന അദ്വൈതത്തിൽ വന്ന പരിവർത്തനങ്ങൾ, ആ പരിവർത്തനങ്ങളെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗുരുദേവനെ പോലെയുള്ള ആൾക്കാർ പിൽക്കാലത്ത് അദ്വൈതത്തെ പ്രചരിപ്പിച്ചത്. അത് നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പൊ തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു വളരെ ആഴമുള്ളവരും ഇതാണ്. പൂർണമായും പിന്തുടരുന്നു എന്നതിനർത്ഥമില്ല. അദ്വൈതത്തിൽ ശങ്കരാചാര്യരുടെ നിലപാട് ഗുരുദേവൻ പൂർണമായും പിന്തുടരുന്നു, അങ്ങനെ ഒരർത്ഥമില്ല. അപ്പോ അദ്വൈതത്തെ സംബന്ധിച്ച് ശങ്കരാചാര്യർക്ക് ശേഷം വന്ന ആചാര്യന്മാരുടെയും പ്രസിദ്ധരായ ആചാര്യന്മാരുടെയും എല്ലാ നിലപാടുകൾ മനസ്സിലാക്കി അതിന്റെ സാരത്തെ ഗുരുദേവൻ അവതരിപ്പിച്ചെന്ന് മനസ്സിലാക്കണം. അപ്പൊ അത് തികച്ച് ശങ്കര അദ്വൈതം എന്ന് പറയാൻ പറ്റില്ല. അത് ശങ്കരാചാര്യർക്ക് ശേഷം വന്ന അദ്വൈതം എന്ന് പറയുമ്പോൾ അതിപ്പോ ശങ്കരാചാര്യരുടെ വ്യാഖ്യാനങ്ങൾ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ശങ്കരാചാര്യർക്ക് ശേഷം വന്ന നിരവധി ഗ്രന്ഥങ്ങളെയും അത് സ്വാധീനിച്ചിട്ടുണ്ട്. പുരാണങ്ങളെ, ഭാഗവതം പോലെയുള്ള പുരാണങ്ങളൊക്കെ ശങ്കരാചാര്യർക്ക് ശേഷം വന്ന, കാരണം അതിലൊക്കെ അദ്വൈതം ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. അദ്വൈതം എവിടെ വിപുലമായി ചർച്ച ചെയ്യുന്നു അതെല്ലാം ശങ്കരാചാര്യർക്ക് ശേഷം വന്നിട്ടുള്ളതാണ്. ശങ്കരാചാര്യർക്ക് മുമ്പുള്ള പുരാണങ്ങളിലൊന്നും ഇത്ര വിശദമായി അദ്വൈതം ചർച്ച ചെയ്യുന്നു. ഭാഗവതമൊക്കെ വരുന്നത് ഇവിടെ ഈ വൈഷ്ണവ മതം അതിനൊരു പ്രാബല്യം ഉണ്ടായിരുന്നു. അത് ശങ്കരാചാര്യർക്ക് ശേഷമാണ് ഉണ്ടായപ്പം ആ വൈഷ്ണവ മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എഴുതിയതാണ് ഭാഗവതം. പിന്നെ എന്തെഴുതിയാലും പിൽക്കാലത്തുള്ളവർ എന്തെഴുതിയാലും അവർ ശങ്കരാചാര്യരുടെ പേര് വയ്ക്കും. അതിന് ഒരു പ്രധാനമായ കാരണം പഴയ ഒരു രീതിയാണ്. ഒരാള് ഒരു ഗ്രന്ഥം അദ്വൈതം തന്നെ മനസ്സിലാക്കിയിട്ട് പിന്നീടൊരു ശാസ്ത്രം എഴുതുമ്പോൾ ആ അതിൻ്റെ ആചാര്യൻ ശങ്കരാചാര്യരാണെങ്കിൽ ആചാര്യന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടിയത്, ഇത് ഞാൻ എന്റെ കഴിവല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേരും വയ്ക്കും. അങ്ങനെയാണ് ഈ ഒരുപാട് കൃതികളെല്ലാം ശങ്കരാചാര്യന്റെ പേരിൽ വന്ന വിവേക ചൂടാമണി പോലെയുള്ള കൃതികൾ. അത് എഴുതിയ ആൾക്കാർ എന്ത് ചെയ്തു, ഇതൊക്കെ എനിക്ക് കിട്ടിയത് ശങ്കരാചാര്യരിൽ നിന്നാണ്, അതുകൊണ്ട് ഞാനല്ല ഇതിന്റെ ആള്, എന്റെ ഗുരു ആണെന്നുള്ള നിലയ്ക്ക് ഗുരുവിന്റെ പേര് അവിടെ എഴുതി വെച്ചു. അപ്പോ അതിൽ പറ്റുന്ന എന്താണോ, ഇപ്പൊ ശങ്കരാചാര്യരെ ഇയാള് വ്യാഖ്യാനിക്കുകയാണ്, ഇപ്പൊ വിവേക ചൂടാമണി എഴുതിയാണ് ശങ്കരാചാര്യരുടെ വ്യാഖ്യാനമാണ്. അപ്പോ ശങ്കരാചാര്യർക്ക് ശേഷം വന്ന പല കൃതികളും ഇതുപോലെ ശങ്കരാചാര്യരുടെ പേരിൽ എഴുതി വെച്ചാണ്. അപ്പൊ ഇതൊക്കെ വായിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ചേർന്നാണ് ശങ്കരാചാര്യർ എന്ന് ധരിച്ചിട്ട് ആണ് ഇവർ വിവേക ചൂടാമണി എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയത്. എന്നിട്ട് അയാൾ അവിടെ എഴുതി വയ്ക്കുന്നു ഇത് ശങ്കരാചാര്യ വിരചിതം എന്ന് എഴുതി വയ്ക്കും. പിന്നെ ശങ്കരാചാര്യ പരമ്പരയിലുള്ള ഈ ആചാര്യന്മാർക്കെല്ലാം എന്ത് ചെയ്യുന്നു, ശങ്കരാചാര്യർ എന്നൊരു പേരുണ്ട്, ശങ്കരാചാര്യ. ഈ പോപ്പിന്റെ പരമ്പരയിലെല്ലാം ഇവിടെ ഒരു പോപ്പ് എന്നറിയപ്പെടുന്നു, അതുപോലെ പപ്പ എന്നൊക്കെ പറയും. അതുപോലെ ശങ്കരാചാര്യ പരമ്പരയിലുള്ളവരെല്ലാം എന്താണോ ശങ്കരാചാര്യരെന്നറിയപ്പെടും. അപ്പൊ അവരെന്തെഴുതി വെച്ചാലും അവിടെയൊക്കെ ശങ്കരാചാര്യ വ്രതം എന്ന് എഴുതി വയ്ക്കും. ചിലരൊന്നും എഴുതത്തുമില്ല, വിനയം കൊണ്ട് പേരൊന്നും വെളിപ്പെടുത്തത്തില്ല. അത് അവര് വയ്ക്കുന്ന ഞങ്ങൾ അതിന്റെ ശരിയായ പരമ്പരയിൽപ്പെട്ടവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതി വയ്ക്കുന്നത്. കാരണം പഴയകാലത്ത് ശങ്കരാചാര്യർക്ക് ശേഷം ശങ്കര മഠങ്ങൾ വന്നു, അവിടെയൊക്കെ ഈ ആചാര്യന്മാർ വന്നു. ഇതുപോലെ തന്നെ ശങ്കരാചാര്യർക്ക് ശേഷം പല ഗ്രൂപ്പുകളും വന്നു, ദ്വൈതികൾ വിശിഷ്ടാദ്വൈതികൾ, അവരും മഠങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി. അപ്പൊ അവരിൽ നിന്ന് നമ്മളെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഞങ്ങളാണ് ശരിക്കും ശങ്കരാചാര്യരുടെ അക്കാലം കാണിക്കാൻ വേണ്ടി പിന്നീട് വന്നവരെയെല്ലാം അവരെ പേരിന്റെ കൂട്ടത്തിൽ ശങ്കരാചാര്യ പരമ്പര എന്ന് കാണിക്കാൻ വേണ്ടി ശങ്കരാചാര്യന്മാരെന്ന് ചേർത്തു. എന്നാലേ അവരുടെ ഐഡന്റിറ്റിക്ക് വേണ്ടി ചേർത്താണ്. മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി ഞങ്ങളാണ് ആ യഥാർത്ഥത്തിലുള്ള പരമ്പര. ഇപ്പോ ഇവിടെ ശിവഗിരിയിലും അങ്ങനെയുണ്ടല്ലോ, നടരാജഗുരു, ഗുരു നിത്യേന്ദ്രി, പിന്നെ ഗുരു, അപ്പൊ അങ്ങനെ ഒരു പരമ്പര എന്ന് വെച്ചാൽ അതവര് അങ്ങനെ ചേർക്കുന്നതിന്റെ ഉദ്ദേശം ആ ഗുരുവിന്റെ ശരിയായ പരമ്പര ഞങ്ങളാണ്, അതിനു വേണ്ടിയിട്ടാണ് ഗുരു എന്നുള്ള ചേർക്കുന്നത്. ചെവിരിയുള്ള സ്വാമിമാർക്ക് അതിനുള്ള ധൈര്യം വന്നില്ല, അതുകൊണ്ട് അവരാര് എന്താണ് ഒരു ഗുരു എന്ന് ചേർക്കാനുള്ള അത്രയും ചങ്കുറപ്പ് ആർക്കും ഉണ്ടായില്ല, അതുകൊണ്ട് അവരെല്ലാം ശിഷ്യന്മാരായി തന്നെയില്ല. എന്താണ് ഗുരുപ്രസാദ്. അത് ഗുരുവിനൊരു ശിഷ്യൻ പേരിട്ടായിരുന്നു, ഗുരുവിന്റെ ഒരു ശിഷ്യൻ ഗുരുപ്രസാദ്. അത് ഗുരുവിന്റെ പ്രസാദം എന്നുള്ള അർത്ഥത്തിലാണ്, ഗുരു എന്നുള്ള അർത്ഥത്തിൽ ഗുരുവിന്റെ പ്രസാദം എന്നുള്ള അർത്ഥത്തിൽ. മറ്റെങ്ങനെയുള്ള ഗുരു എന്നുള്ള അർത്ഥത്തിലാണ്, രണ്ടും വ്യത്യാസമുണ്ട്, രണ്ടും ഒരുപോലെ തന്നെ. ഗുരുവിന് ഗുരുപ്രസാദ് എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു, ഗുരുവിന്റെ പ്രസാദ് എന്നുള്ള അർത്ഥത്തിലാണ്, മറ്റങ്ങനെയല്ല. ഗുരു തന്നെ പ്രസാദ്, രണ്ടുമൊന്നും അങ്ങനെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം, അത് നമുക്കൊന്നും പറയാനില്ല. അത് അങ്ങനെ ഒരാൾക്ക് വേണമെന്ന് വെച്ചാൽ അവർക്ക് ആർക്കും അതൊക്കെ ചെയ്യാം, അതിനൊന്നും വിഷയമുള്ള കാര്യങ്ങളല്ല. ഗുരുപരമ്പര എന്ന് പറഞ്ഞ എന്റെ അർത്ഥം ഗുരുവിന്റെ പരമ്പര എന്നാണ്. ഗുരുപരമ്പര എന്ന് പറഞ്ഞ എന്റെ അർത്ഥം ഗുരുവിന്റെ പരമ്പര എന്നാണ് എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ പരമ്പര ഗുരുവിന്റെ ശിഷ്യന്മാരെന്നാണ് എന്റെ അർത്ഥം. ശിഷ്യ പരമ്പര എന്ന് വെച്ചാൽ ഒരു ഗുരുവിന്റെ ശിഷ്യന്മാരുടെ പരമ്പര, അർത്ഥ വ്യത്യാസം രണ്ടും ഒന്ന് തന്നെയാണ്. അതിനർത്ഥ വ്യത്യാസം വരില്ല. സാധാരണ ഗുരു പരമ്പര എന്ന് പറയാറുണ്ട്, നാരായണം പത്മഭൂം വസിഷ്ഠൻ ശക്തിഞ്ച തത്പുത്ര പരാശരഞ്ച എന്ന് പറയുന്ന ഒരു ഗുരു പരമ്പരയാണ്. വെച്ചാൽ ഗുരുവിന്റെ പരമ്പര തന്നെ അതിന് അർത്ഥമുണ്ട്. ഗുരു പരമ്പര എന്ന് വെച്ചാൽ ഗുരുവിന്റെ പരമ്പര. ശിഷ്യ പരമ്പര എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ശിഷ്യന്മാരുടെ പരമ്പര എന്ന് വെച്ചാൽ ഒരു ശിഷ്യൻ പിന്നെ അതിന്റെ ശിഷ്യൻ പിന്നെ അതിന്റെ ശിഷ്യൻ അങ്ങനെ പോകും. പിന്നെ നടരാജ ഗുരുവിന്റെ ഒരു സ്വന്തം തീരുമാനമാണ്. എന്താണ് ഗുരു എന്നുള്ളത് തന്റെ പേരിന്റെ കൂടെ ചേർക്കണം എന്നുള്ളത്, അതിലിപ്പോ ഒരാളുടെ ഇഷ്ടമല്ല, ഒരാൾക്ക് അങ്ങനെ ചേർക്കാം. അത് മറ്റൊരാൾക്ക് അതിനെ വിമർശിക്കാനൊന്നും അവകാശമില്ല. പിന്നെ നാരായണ ഗുരു എന്ന് വന്നതിന് ഒരു ചരിത്രമുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു വർണ്ണപ്പള്ളി പോയി പഠിച്ചിട്ട് തിരിച്ചു വന്നതിന് ശേഷം അഞ്ചുതെങ്കില് കുട്ടികളെ പഠിപ്പിച്ചത്. അപ്പൊ ഗുരുവിന് നാണുവാശാൻ എന്നൊരു പേര് വന്നു. പിൽക്കാലത്ത് അരുവിപ്പുറത്തൊക്കെ പോയി പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി ഗുരു ഇങ്ങനെ പ്രസിദ്ധനായി വന്നപ്പോ ഈ നാണുവാശാൻ എന്ന് പറയുന്ന ഈ പേര് അത്ര പോരാ എന്ന് ശിഷ്യന്മാരൊക്കെ അഭിപ്രായപ്പെട്ടു. അതൊന്ന് സർവ്വസാധാരണമാണ്. ഗുരുവിന്റെ അതേ കാലത്ത് തന്നെ വേറൊരു നാണുവാശാനും തിങ്ങാറ്റിങ്കരയിൽ ജീവിച്ചത് ഒരാളുണ്ടായിരുന്നു, വേറൊരാൾ. അദ്ദേഹം ഇതുപോലെ പദ്യങ്ങളൊക്കെ എഴുതുന്ന, സംസ്കൃത പദ്യങ്ങളൊക്കെ എഴുതുന്ന ഒരാളാണ് വേറെ. സച്ചിദാനന്ദ സ്വാമിയെ ചോദിച്ചു കഴിഞ്ഞാൽ കുറെ വിവരങ്ങൾ കിട്ടും, മുഴുവനും കിട്ടത്തില്ല, കുറച്ച് സ്വാമിയുടേതും കാണും. എന്നാലും സ്വാമിക്ക് അതിനെക്കുറിച്ച് അറിയാം. പല ചരിത്രങ്ങളിലും അങ്ങനെ ഒരാളുടെ പേര് വരുന്നുമുണ്ട്. ആൾക്കാർക്ക് പലർക്കും ഇത് ആശയക്കുഴപ്പമുണ്ടായി. അതല്ല, മാണിയാശാൻ ഇവിടെയുള്ള അത് വേറെ ഒരാള്, ഇത് വേറൊരാള്. മാണിയാശാൻ സംസ്കൃത പദ്യങ്ങളൊക്കെ എഴുതും, കൃതികളൊക്കെ എഴുതുന്ന ആളായിരുന്നു. അങ്ങനെ വേറൊരാളുണ്ടായിരുന്നു, അദ്ദേഹം ആശാനെന്ന് പറയപ്പെട്ടു. അപ്പോ പിന്നെ എന്ത് ചെയ്തു, ആശാൻ എന്നുള്ളതിന് സംസ്കൃതീകരിച്ചാണ് എന്താക്കിയത്, ഗുരുവാക്കിയത്. നാണു എന്നുള്ളതിന് നാരായണനെന്ന് മാറ്റി, അപ്പൊ നാരായണ ഗുരുവായി. അങ്ങനെയാണ് നാരായണ നാണു ആശാൻ നാരായണ ഗുരുവായത്. അത് കാലത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. സച്ചിദാനന്ദ സ്വാമി അങ്ങനെയല്ല, ജനിച്ചപ്പോഴേ എല്ലാവരും വിളിച്ചിരുന്നു നാരായണ ഗുരു എന്നായിരുന്നു എന്നൊക്കെ പറയും. അതൊന്നും വലിയ നമ്മുടെ പ്രാധാന്യം കൊടുക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു കളയ. അതിനൊന്നും വലിയ കാര്യമില്ല. ഈ നാണോ ആശാനെന്നുള്ളതിനെ പരിഷ്കരിച്ച് കാരണം എസ് എൻ ഡി പി ഒക്കെ സ്ഥാപിച്ചതോടുകൂടി ഞാൻ പറയാൻ കാരണം നമ്മുടെ താഴെ ലൈബ്രറിയിൽ കുമാരനാശാൻ പ്രസിദ്ധീകരിച്ച ഒരു ചെറിയ ശിവശതകമുണ്ടായിരുന്നു. ശിവശതകം അതിന്റെ ഫ്രണ്ട് പേജ് എനിക്കിന്നും ഓർമ്മയുണ്ട്. അത് ഒരു ചുവന്ന കളറിലുള്ള അതിന്റെ കവറടിച്ചിരുന്നു. അതിന്റെ ഫ്രണ്ട് പേജ് എഴുതിച്ചിരുന്നു അരുവിപ്പുറത്ത് വിശ്രമിക്കുന്ന നാണുവാശാന്റെ ശിഷ്യൻ കുമാര പ്രസിദ്ധീകരിക്കുന്ന ശിവശതകം അതിന്റെ ഫ്രണ്ട് പേജ് എഴുതിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ശിവശതകം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് പോലും നാണു ആശാൻ എന്നായിരുന്നു. ആ ബുക്ക് കാണാനേ ഇല്ല, ആരും എടുത്ത് മാറ്റിക്കളഞ്ഞു. ഒരു പക്ഷേ അതിൽ ഈ നാണു ആശാൻ എന്ന് എഴുതി കണ്ടുകൊണ്ടായിരുന്നു. ഇത് വലിയ അപകടമായിരിക്കുമല്ലോ. അപ്പോ സോ പിന്നെ ഞാൻ ആദ്യം ഇവിടെ വരുമ്പം കണ്ടതാണ്. ഞാനിവിടെ ഇങ്ങനെ പലവണ വരിയും ഓടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് വരുമ്പോൾ സാധനം കാണാനില്ല. അതാരാണ് അടിച്ചു മാറ്റിയെന്നുള്ളതെന്ന് ഊഹിക്കാം. ഞാൻ പറയുന്നില്ല, അതിന് പുറത്ത് കാണത്തുമില്ല. കാരണം അതിൽ നാണു ആശാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ചിലർക്കൊന്നും സഹിക്കത്തില്ല. ഇത് ഞാൻ ഇനിയിപ്പോ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഇതിന് തെളിവൊന്നുമില്ല. ഞാൻ കണ്ടു ഇത്രയേ ഉള്ളൂ, ഞാൻ വായിച്ചതുമാണ്. പക്ഷെ അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ബുക്ക്. എന്റെ ഓർമ്മയിൽ അത് ശ്രീരാമവിലാസം പ്രസ്സിൽ അച്ചടിച്ചു എന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ ഇവിടെ ലൈബ്രറി ഇരിക്കുന്നത് സുരക്ഷിതമായിരിക്കുമല്ലോ എന്നൊക്കെ അന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ വന്നപ്പോ കാണാൻ. അപ്പൊ അത് പരിഷ്കരിച്ചാണ്. അപ്പൊ അതില് ഗുരുവിനെ സംബന്ധിച്ച് ഒരു ഗുരുത്വ അഭിമാനം കൊണ്ടൊന്നും ചെയ്തതല്ല. താനൊരു ഗുരുവാണെന്ന് ലോകത്തോട് വിളംബരം ചെയ്യാൻ വേണ്ടിയൊന്നും ചെയ്തതല്ല. ആ നാണു ആശാൻ എന്നുള്ളത് വ്യവഹാര സൗകര്യത്തിന് വേണ്ടി നാരായണ ഗുരു എന്നും ആക്കി. എല്ലാവരും എന്ത് ചെയ്തു, ഗുരു എന്ന് പിന്നെ എല്ലാവരും സംബോധന ചെയ്യാനും തുടങ്ങി. പിന്നെ ഗുരു തന്നെ സ്വയം എന്ത് ചെയ്തു, നാരായണ ഗുരു എന്നെഴുതി ഒപ്പിടുകയും ചെയ്തു. കാരണം പിൽക്കാലത്ത് പിന്നെ കോടതി വ്യവഹാരങ്ങളും മറ്റും ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ ആവശ്യമായി വന്ന ഒരു കാര്യമാണ്. അല്ലാതെ അങ്ങനെ ഒരു അതുകൊണ്ട് ഗുരു ഇപ്പൊ അങ്ങനെ നാരായണ ഗുരു എന്നാക്കിയതിന് തക്കതായ കാരണമാണ്. അതുകൊണ്ടിപ്പോ ശിഷ്യന്മാരെല്ലാം അവരുടെ പേരിന്റെ കൂട്ടത്തിൽ ഗുരു എന്ന് ചേർക്കണം എന്ന് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്, ഇപ്പൊ നമ്മളെ നമ്മുടെ പേരിന്റെ കൂട്ടത്തിൽ ഗുരു എന്ന് എഴുതിച്ചാൽ ഗുരുവാകും, മറ്റുള്ളവരുടെ അംഗീകരിക്കണ്ടേ വെറുതെ പേരിന്റെ കൂട്ടത്ത്. മറ്റുള്ളവരല്ലേ ഇത് ഒരാളിനെ ഗുരുവായി അംഗീകരിക്കേണ്ടത്. ഗുരു അത് എഴുതി വെച്ചപ്പോ സമൂഹം മുഴുവൻ അംഗീകരിച്ചു. അത് സാർ നമ്മുടെ പിന്നെ ഈ സംസ്കൃതം അറിയാവുന്ന ആൾക്കാർ ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞാണ് പല കാര്യങ്ങളും തുടങ്ങുന്നത്. അത് ഈ സംസ്കൃത ഭാഷയെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത ആൾക്കാർ സർവജ്ഞന്മാരായി പറയുന്ന അഭിപ്രായങ്ങളാണ്. അങ്ങനെയൊന്നും ചേർക്കാൻ പാടില്ല. ചേർത്താൻ തവണ ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി ഇവിടെ പറഞ്ഞു വരുന്ന കാര്യമാണ്. അപ്പൊ അതിനകത്ത് എന്ന് വെച്ചാൽ ഇതൊക്കെ നൂറ്റാണ്ടുകളായിരിക്കുന്ന പ്രയോഗങ്ങളാണ്. ഇന്നിപ്പോ ഒരാൾ പറയണം ശ്രീ എന്ന് ചേർക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഇവരെ കേടല്ലാതെന്ന് പറയാം. അപ്പൊ ഇത്രയും കാലം ഭാഷ എങ്ങനെ ഉപയോഗിച്ചത്? ഭാഷയെന്ന് പറയുന്നത് പഴകി തേഞ്ഞു വരുന്ന ഒരു സാധനമാണ്, കാലങ്ങൾ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. അപ്പൊ ഇന്നിപ്പോ എനിക്കിരുന്നു കൊണ്ടത് വിധിക്കാം, അത് ശരിയാണ് തെറ്റാണെന്നും പറയാൻ എനിക്ക് അവകാശം. ദീർഘകാലം ഉപയോഗിച്ചു വന്നാണ് ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ചേർക്കുന്നതിന് ഒരു തെറ്റുണ്ട്, തെറ്റില്ലെന്നല്ല, എന്താണോ അത് ഒരു ആദരവിനെ കാണിക്കാൻ വേണ്ടി ആൾക്കാരല്ല. ഇപ്പം എന്താണ് ആദരവ്, സ്നേഹം, ഇത്തരം മാനസികമായ അതൊക്കെ മനുഷ്യന്റെ വികാരങ്ങളാണ്, വികാരപ്രകടനം. അത് പ്രകടിപ്പിക്കുമ്പോൾ അവിടെ ഭാഷയിൽ നിയമമൊന്നും വയ്ക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഒരു കുഞ്ഞിനോട് സ്നേഹമുണ്ടെന്ന് വെച്ചാൽ അതിനോട് പൊന്നെ, ചക്കര, തേനെ, പാല് ഇങ്ങനെയൊക്കെ പറയാറില്ലേ? അപ്പം അവിടെ വ്യാകരണം നോക്കിയിട്ടാണോ ഒരാൾ പറയുന്നത്? ആണോ? അതുപോലെ തന്നെ ബഹുമാനം വരുമ്പോഴും പഴയകാലത്ത് ഗുരുവിന്റെ ജീവിതകാലത്ത് എഴുതിയിരുന്നതാണ് ബ്രഹ്മശ്രീ, ശ്രീനാരായണ ബ്രഹ്മശ്രീ നാരായണ ഗുരു തൃപ്പാദങ്ങൾ, ഇങ്ങനെയാണ് പഴയ മറ്റു പലരും എഴുതുമ്പം ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രഹ്മശ്രീ നാരായണ ഗുരു തൃപ്പാദങ്ങൾ ഇത്രയും ഉപയോഗിക്കുന്നത് അവരുടെ ആദരവിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആദരവിനെ പ്രകടിപ്പിക്കാൻ വേണ്ടി പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആശയം വരുന്നത് എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഓരോ നാട്ടിലും ഓരോ കൾച്ചറുണ്ട്, ഓരോ സംസ്കാരമുണ്ട് തുടർന്നു വരുന്നു. അത് തെറ്റെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുകയായിരിക്കും, അതവരവരുടെ ഇഷ്ടം. പക്ഷെ ഉപയോഗിച്ചാൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് അങ്ങനെ ഒരു പരമ്പരയായിട്ട് ഉപയോഗിച്ചു വരുന്നു. മറ്റുള്ളവർ ഉപയോഗിക്കുന്ന തെറ്റെന്ന് പറയാൻ പറ്റില്ല. അമേരിക്കയിലും മറ്റും യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ റിസർച്ചൊക്കെ ചെയ്യുന്ന ആ തലത്തിലൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അവിടെയല്ല, താഴെ എങ്ങനെയാണ് ഞാനത് ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞു തന്നാണ്. അവിടെ പോയി റിസർച്ചൊക്കെ ചെയ്തിട്ടുള്ളവർ എന്നോട് സംസാരിച്ച് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഒരു അധ്യാപകനും വിദ്യാർത്ഥി, ഒരു പ്രൊഫസർ, അവിടെ ഒരു റിസർച്ച് സ്റ്റുഡൻ്റ്, അവർ പരസ്പരം സംബോധന മെസ്സർ എന്നുപോലും പറയാറില്ല. മിസ്റ്റർ വിൽസൺ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വിദ്യാർത്ഥി അധ്യാപകനെ വിളിക്കുന്നത്, സർ എന്നൊന്നും വിളിക്കുന്നത്, പേര് പറഞ്ഞ് വിളിക്കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നുവെച്ചാൽ അവരുടെ ഒരു കൾച്ചറാണ്, അവിടുത്തെ രീതി അതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഒരു സാക്ഷാത് പരംബ്രഹ്മ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലാ നാട്ടിലും ഉള്ളതാണ്. അപ്പൊ അതനുസരിച്ച് അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ നമുക്ക് വേണ്ടെങ്കിൽ പ്രയോഗിക്കാതിരിക്കാം. നമുക്കിപ്പോ ഗുരു എന്ന് പറയാം, നാരായണ ഗുരു എന്ന് പറയാം, ഗുരുദേവൻ എന്ന് പറയാം, അതൊക്കെ അവരവരുടെ ഇഷ്ടം. തൃപ്പാദങ്ങളെന്ന് പറയാം, മറ്റുള്ളവർ പറയുന്നത് തെറ്റാണെന്ന്. ഇത്തരം കാര്യങ്ങൾ തെറ്റ് ശരിയുള്ള സ്ഥലങ്ങളുണ്ട്. ഇതങ്ങനെയല്ല, ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഒരാൾ പറയുന്നതാണ്, അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അതിന് അതുപോലെ നമ്മൾ പാശ്ചാത്യ സംസ്കാരമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യരുത്. അവിടെ രീതി വേറെ ആണ്. അവിടെ അധ്യാപകരെ പേര് പറഞ്ഞു വിളിച്ചാൽ തെറ്റൊന്നുമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കോളേജിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു സാറിന് സാധനകരയിൽ സറന്ന് തന്നെ വിളിക്കും. പിന്നെ ഇന്ന് വിദ്യാർത്ഥികളൊക്കെ വളരെ അടുപ്പം വരുമ്പോൾ അവർ പേര് പറഞ്ഞു വിളിക്കാറുണ്ട്, ഇവിടെ അതൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ മാറി വരുന്നു. എന്നാലും ഈ റെസ്പെക്ട് എന്ന് പറയുന്ന ഒന്നും ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. തെറ്റ് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും. അതുപോലെ തന്നെ ഈ ഗുരുദേവൻ എന്ന് പറയുന്നു, ഇതും വലിയ തെറ്റിദ്ധാരണയാണ്. അതായത് സംസ്കൃതത്തിലൊരു നിയമമാണ്, ഒരു നാമപദം ഉപയോഗിക്കുമ്പോൾ അത് നിയമമാണ്, പാണിനിയുടെ തന്നെ നിയമമാണ്. ആ നാമപദത്തിന് വേണ്ടി അതിനുശേഷം പൂജക ശബ്ദങ്ങൾ ചേർക്കാം, ഏത് ശബ്ദവും ചേർക്കാം. ആ ശബ്ദത്തിന് എന്താണ്, ഈ ആ വ്യക്തി പൂജ്യനാണെന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഗുരു, അതിനോടുകൂടി ദേവശബ്ദം ചേർക്കുന്നു. അതിന്റെ അർത്ഥം എന്താണോ, അത് ഇന്ദ്രനെന്നോ ചന്ദ്രനെന്നോന്നല്ല ദേവശബ്ദത്തിന്റെ അർത്ഥം. ദേവൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആൾക്കാർ വിവരമില്ലാത്തതുകൊണ്ടാണ് ശുദ്ധ പേരൊക്കെ കയറി വിളമെങ്കിൽ അതെന്തിനാ ഗുരു എന്ന് പോരെ. അപ്പോ ഗുരു എന്നുള്ളതിന് റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ് ദേവശബ്ദം ചേർക്കുന്നത്. ആ ദേവശബ്ദത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഗുരു ദേവനെ പോലെയാണെന്നല്ല എന്റെ അർത്ഥം. ഗുരു ദേവനെന്ന് പറഞ്ഞ എന്റെ അർത്ഥം പൂജ്യനായ ഗുരു എന്നാണ്, ഞാൻ ആദരിക്കുന്ന ഗുരു എന്നാണ് എന്റെ അർത്ഥം. അല്ല അവിടെ ഈ എന്താണ് കുതർക്കം കൊണ്ടുവന്നിട്ട് ദേവനെന്ന് പറഞ്ഞ ഇന്ദ്രനാണ്, ഇന്ദ്രനേക്കാളും മേലെയാണ് ഗുരു, അതുകൊണ്ട് ഗുരുവിന്റെ കൂടെ ദേവശബ്ദം ചേർക്കുന്ന എന്തിനാണ് എന്ന് ചോദിക്കുന്നത് സംസ്കൃത ഭാഷയെക്കുറിച്ചുള്ള സാമാന്യ വിവരമില്ലാത്തതിന്റെ കുഴപ്പമാണ്. പുരുഷവ്യാഘ്രം എന്ന് പറയും, വലിയ രാജാക്കന്മാരെയൊക്കെ പറയും പുരുഷൻ വ്യാഘ്രമാണ്. വ്യാഘ്രം എന്ന് വെച്ചാൽ എന്താ കടുവ, കടുവയെന്നാണ് പറയുന്നത്. എന്താ ആ പുരുഷവ്യാഘ്രം എന്ന് വെച്ചാൽ പുരുഷൻ ശക്തനാണ് എന്നുള്ളതാണ് എന്റെ അർത്ഥം. വ്യാഘ്ര ശബ്ദത്തിന് കടുവയെന്നവിടെ അർത്ഥമില്ല. ശക്തനായ പുരുഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. ഗീതയിൽ തന്നെ ഉപയോഗിക്കും മഹാബാഹോ മഹാബാഹോ, അതൊക്കെ പൂജക ശബ്ദങ്ങളാണ്. നീണ്ട കൈയുള്ള അർത്ഥമല്ല, ബലം ഉള്ള ആള് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഈ പൂജക ശബ്ദങ്ങൾ പൂജ്യൻ എന്നുള്ള അർത്ഥത്തിന് അപ്പുറം അവിടെ വേറെ ഒന്നുമില്ല. ഇത് അമരകോശത്തിനും മറ്റൊക്കെ വരുന്നുണ്ട്. തല്ലജ പോലെ ശബ്ദങ്ങൾ ഒരുപാടുണ്ട് അങ്ങനെ ഉപയോഗിക്കും. അപ്പൊ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശുദ്ധമായ വിവരക്കേടാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട, ആരെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിച്ചോട്ടെ. അവർ ചിലപ്പോൾ അറിഞ്ഞിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്, നിങ്ങളറിയാതെയായിരിക്കും നിഷേധിക്കുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ്. അപ്പോൾ ഗുരു എല്ലാം ബഹുമാനിക്കുന്നതിൽ എന്താ തെറ്റ്? ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് ഭാഷാപരമായ അശുദ്ധിയൊക്കെ കൽപ്പിക്കുന്നത് ഭാഷയെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാതെ പമ്പരവിഡ്ഢികളാണ് എന്ന് തന്നെ പറയുന്നു നാരായണൻ. അതുകൊണ്ട് അതിനൊന്നും യാതൊരു ഇതൊക്കെ എന്താണ് കലാകാലങ്ങളിൽ ഉപയോഗിച്ചു വരുന്നതാണ്. അങ്ങനെ സ്ത്രീ ഉപയോഗിക്കുന്നത് യാതൊരു ശ്രീ ഗുരു ശ്രീയാ സൈദ ഗുരു എന്നാണ് എന്റെ വിപ്പത്. ശ്രീയോടുകൂടിയവനായ ഗുരു അല്ലേ. ഇപ്പൊ സാറിന് നാട്ടുമ്പുറത്തൊക്കെ ആൾക്കാർ പോലും പറയും ഒരു ശ്രീയില്ലാത്ത എന്ന് പറയും, ഒരു മുഖശ്രീയില്ലാത്ത എന്ന് പറയും. ഇത് സാറിന് നാട്ടുമ്പുറത്തൊക്കെ പറയും. ഭാഷ എന്ന് കറക്റ്റ് പ്രയോഗം ഒന്നും ഇല്ല, ഒരു അവലക്ഷണം കേട്ട മൂതേവി എന്നൊക്കെ പറയാം. നാട്ടുമ്പുറത്ത് പറയുന്നതാണ്. എന്റെ വാക്കൊക്കെ പിരിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥമായിരിക്കില്ല അതിലുള്ളത്. ഇത് പറയും. അപ്പോ ശ്രീ ഗുരു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഐശ്വര്യമുള്ള ഗുരു എന്നാണ്. ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ്? ആ വ്യക്തിയെ കാണുന്നതിനും ആ വ്യക്തി പറയുന്ന കേൾക്കുന്നതിനും ആ വ്യക്തിയുടെ സാമീപ്യം കൊണ്ടും ഒക്കെ ജനങ്ങൾക്ക് ഐശ്വര്യമാണ്. അതുകൊണ്ടാണ് ഐശ്വര്യമുള്ള ഗുരു എന്ന് പറയുന്നത്. ഗുരുവിനെന്താ എല്ലാവരും പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്? ഗുരു ഐശ്വര്യമുള്ള ആളാണ്. അപ്പൊ പൂജിക്കുന്നവരുടെയും വിശ്വാസം എന്താണ്? ഞങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊരാളെ ഐശ്വര്യമുള്ള ആളാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ശ്രീ ഗുരു എന്ന് ചേർക്കാം. പക്ഷെ ഈ ഐശ്വര്യമില്ലാത്ത ആൾക്കാരാണ് പറയുന്നത് എന്താണ്? ശ്രീ ചേർക്കാൻ പാടില്ല. ഇതാണ് പ്രശ്നം. ഈ പറയുന്നവർക്ക് ഐശ്വര്യമില്ല, അവിടെയാണ് കുഴപ്പം വരുന്നത്. അത് വലിയൊരു വ്യത്യാസമാണ്. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകത്തില്ല, ചുരുക്കം പേർക്ക് ഐശ്വര്യം ഉണ്ടാകത്തില്ല. അവരൊക്കെ എന്തിനാ ഈ പറയുന്നത്? നിങ്ങളുടെ ഒരു കല്യാണ ലെറ്ററിന്റെ പുറത്ത് അഡ്രസ് എഴുതുമ്പോൾ എന്താ എഴുതുന്നത്? ശ്രീ ഇന്നാരതിന്റെ എഴുതുന്നത്. സർവത്ര എഴുതുന്ന ഒരു കാര്യമാണ്. ഗുരുവിൽ അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എന്ത് വിവരക്കേടാണ്? നമ്മളിപ്പോ നോട്ടീസിൽ അടിക്കുന്ന ആൾക്കാരെയൊക്കെ പേര് വയ്ക്കുമ്പോൾ എന്താ അടിക്കുന്നത്? ശരീരം തന്നെ അടിക്കുന്നത്. ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ എന്താ പറയുന്നത്? അതൊക്കെ നമ്മളൊരാളെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഗുരുവിനോട് ചേർക്കുമ്പോൾ അതാണ്. അതിനും കൂടി അർത്ഥം ഐശ്വര്യയുക്തൻ, ഐശ്വര്യമുള്ള ഒരാൾക്ക് ഗുരുവാകാൻ പറ്റും. അല്ലാത്ത ഒരാൾക്ക് ഗുരുവായി കഴിഞ്ഞാൽ പേരിൽ ചേർക്കാനേ പറ്റും, ആരും ഗുരുവായി അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേകതയാണ്. അത് അതിന് അതുകൊണ്ടാണ് ആശാൻ എഴുതിയ എന്താണ്, ആഹാ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ വ്യാഹാര ബലത്താൽ അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്ത് ചെയ്തു? ആ പേരിന്റെ ഉച്ചാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്തു? വിജയിക്കുന്നു എന്നാണ്. അതാണ് ഗുരുവിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. ഈ ഐശ്വര്യത്തെ തിരിച്ചറിയാൻ വയ്യാത്ത ആൾക്കാർ സ്ത്രീ ചേർക്കാൻ പാടില്ലെന്ന് ആരെങ്കിലും ആര് ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ആര് പറഞ്ഞെങ്കിലും അത് ശുദ്ധ വിവരക്കേടാണ്. അപ്പോ അത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഗുരു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഗുരുവിന്റെ ചുറ്റും കൂടിയ ഒരു വലിയ സമൂഹം, ജനസമൂഹം ഗുരുവിന്റെ ഐശ്വര്യത്തെ അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ആശ അങ്ങനെ എഴുതിയത്. ബഹുലക്ഷം ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ആ പേരുച്ചരിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു എന്നാണ്. അപ്പൊ ഐശ്വര്യത്തോടു കൂടിയ ആളാണ് ഗുരു. അത് പാടില്ല എന്ന് ആരെങ്കിലും ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അത് ഒരു പാശ്ചാത്യ കാഴ്ചപ്പാടാണ്. അവിടെ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇംഗ്ലീഷുകാർ മിസ്റ്റർ എന്ന് തന്നെ പറയാറുണ്ട്. പക്ഷെ ഗുരു അങ്ങനെ അല്ലല്ലോ. ഇത് രണ്ടും കൂടെ പല സ്ഥലങ്ങളും അവരിൽ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. നമുക്കില്ലാത്ത ഒരുപാട് നല്ല ഗുണങ്ങളുള്ളവരാണ് പാശ്ചാത്യർ. അത് നമ്മൾ അംഗീകരിക്കുന്നു. അവർക്കില്ലാത്ത പല നല്ല കാര്യങ്ങളും നമുക്കും ഉണ്ട്. രണ്ടുമുണ്ട്. സംസ്കാരം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യേണ്ട സാധനങ്ങളാണ്. അല്ലാതെ ഒരാൾക്കുള്ളതൊക്കെ നല്ലതാണ്, വേറൊരാൾക്കുള്ള മോശമാണ് എന്ന് പറയുന്നതിന് കാര്യമൊന്നും ഇല്ല. ആരാ പറഞ്ഞ് ഇസ്രീൻ എഴുതാൻ പാടില്ല എന്ന് ചോദിക്കുക? ആരാണെന്ന് ഇത്രയും പറഞ്ഞില്ലേ? ആരാ പറഞ്ഞെന്ന് എനിക്കും അറിയത്തില്ല. ആരാ പറഞ്ഞു? വന്നിട്ടുണ്ടോ? സുപ്രകാശ് വിചാരണത്തെ എനിക്കറിയാം. പുള്ളിയൊരിക്കൽ ഒരു മാസികയും കൊണ്ട് എന്റെ അടുത്ത് വന്നായിരുന്നു. പന്മനെ ഒന്ന് സംസാരിക്കുക ചെയ്തു. ഇതെനിക്കറിയത്തില്ലേ. അത് അല്പജ്ഞത്വം വരുത്തുന്ന ദോഷങ്ങളാണ്. ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ട് പറയുന്നതാണ്. അപ്പൊ അവർക്ക് ആ നമ്മുടെ ഇവിടുത്തെ ഒരു എന്താണ് ആ കൾച്ചറിന്റെ നല്ല വശങ്ങളെ കുറിച്ച് അറിയത്തില്ല. അതാണ് ഇതിനകത്ത് മോശമായ കാര്യങ്ങളുണ്ട്. അതിനെ തള്ളിക്കളയുന്നതിന്റെ കൂട്ടത്തിൽ നല്ലതും തള്ളിക്കളയണമെന്നാണ് ഇവിടെ അഭിപ്രായം. അതില്ല, മോശമായതാ തള്ളിക്കളയേണ്ടത്, എല്ലാം തള്ളിക്കളയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഗുരു ശിഷ്യൻ ഇത്തരം ബന്ധങ്ങളെല്ലാം ഇല്ലാതായി പോകും. എല്ലാം തള്ളിക്കളയേണ്ടി വരും. അങ്ങനെ തള്ളിയാണ്. കാരണം ഇതെല്ലാം ഈ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്. ഗുരു ശിഷ്യ പാരമ്പര്യം ഒരു വഴി ഇതൊന്നും ഇന്നലെ ആരും തുടങ്ങിയല്ല. ഇത് മുഴുവൻ നമുക്ക് തള്ളിക്കളയേണ്ടി വരും. എല്ലാത്തിനെയും തള്ളയാണ്. ഈ പറയുന്ന കൃതികളെല്ലാം തള്ളയേണ്ടി വരും. കാരണം ഇതൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചാൽ പള്ളിയിലിരുന്ന് വിവർത്തം. ഇത് ഗുരു പറഞ്ഞാണ്. ഗുരുവിനൊന്നും എത്രയോ മുമ്പ് പറഞ്ഞു, എത്രയോ പേര് പറഞ്ഞു, എത്രയോ കാലങ്ങളായി ചർച്ച ചെയ്തു. അപ്പൊ ഇതൊക്കെ തള്ളിക്കളയേണ്ടി വരും. അതൊക്കെ എന്താണ് ഈ എടുത്തുചാട്ടങ്ങളാണ്. വേണ്ടത്ര ആലോചിക്കാതെയും ചിന്തിക്കാതെയും പഠിക്കാതെയും. പഠനം ഒരു പ്രധാനമായ കാര്യമാണ്. നിങ്ങളുടെ എടുത്തുചാട്ടങ്ങളാണ്. അതുകൊണ്ട് പിന്നെ എന്താണ് ഇതിനകത്ത് മറ്റൊരു വശമാണ്. ബൈബിളിൽ പറയുന്ന പോലെ നിങ്ങൾ ഹൃദയം എന്താണ് അധരം കൊണ്ട് എന്നെ ആരാധിക്കുകയും ഹൃദയം കൊണ്ട് എന്നിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുന്നു വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നൊക്കെ പറഞ്ഞ് ഗിരിപ്രസംഗത്തിൽ ബൈബിളിൽ പറയുന്നു. അതുപോലെ ഈ ആൾക്കാർ ഒരുപാട് വിശേഷങ്ങളും ചേർത്ത് ഗുരുവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യും. ബാക്കി എല്ലാ കാര്യങ്ങളും ഗുരുവിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രവണതയുണ്ട്. അപ്പോ ഇത് കാണുമ്പോൾ ചിലരെന്ത് ചെയ്യും, ഇവരുടെ ഈ സ്തുതികളൊക്കെ വെറും വ്യാജമാണോ, പിന്നെ വേജസ്തുതി എന്ന് പറയും. അങ്ങനെ ആ അങ്ങനെ പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ഈ എന്താണ് ചെത്തണം കുടിക്കണം ഒരു പാട്ടുണ്ടല്ലോ, തൃപ്പാദം ഭജിക്കണം, കേട്ടിട്ടില്ലേ? അപ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്തുതിക്കും, പക്ഷെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എന്താണ്? അത് ഗുരുവിന്റെ ആദർശമായിട്ട് യോജിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് അവരുടെ സ്തുതികളെ വേദസ്തുതി എന്ന് പറയുന്നത്. അതിന് വേദസ്തുതി എന്ന് പറയും. അത് ആത്മാർത്ഥമായി ചെയ്യുന്നതല്ല. ഗുരുവിനെ എന്താണ്, ഒരു വലിയ സമൂഹം ഗുരുവിനെ ആരാധിക്കുന്നതുകൊണ്ട് ഞാനും ആരാധിക്കാം, അതിന്റെ കൂട്ടത്തിൽ ചേരാം. അപ്പൊ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ എനിക്കും കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു എന്താണ് വ്യാജസ്തുതിയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് പറയുന്നെങ്കിൽ അത് കഴമ്പുണ്ട്. യഥാർത്ഥത്തിലാണെങ്കിൽ ശ്രീ ഗുരുദേവൻ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഭാഷാപരമായിട്ടും അതിൽ തെറ്റൊന്നുമില്ല, ഇവിടെ നടന്നു വരുന്ന സമ്പ്രദായങ്ങളനുസരിച്ചും അതിൽ തെറ്റൊന്നുമില്ല. ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്താണ് ആരും തൃപ്പാദങ്ങളെന്നാണ് എല്ലാവരും പറയുന്നത്. നാരായണ ഗുരു എന്നോ നാരായണ എന്നുള്ള ശബ്ദം പോലും ആരും പറയത്തില്ല. അത് അന്നത്തെ ഒരു ചുറ്റുപാട് അങ്ങനെയായിരുന്നു, എല്ലാവരും അങ്ങനെ തൃപ്പാദങ്ങളെന്നേ പറയത്തുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ആത്മനാമ ഗുരുനാമ നാമാദി കൃപണസിജ ശ്രേയസ്കാമോന കൃണീയ ജ്യേഷ്ഠാപത്യ കളത്രയോഹോ. ഇതും ഒരു പഴയ സമ്പ്രദായമാണ്. സ്വന്തം പേര് പറയാൻ പാടില്ല. സ്വന്തം പേര് പറയാൻ പാടില്ല. ഇതൊക്കെ ഈ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ പോലും അതുണ്ട്. അപ്പൊ സ്വന്തം പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? പൊങ്ങച്ചത്തിന് വേണ്ടി പേര് പറയാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗുരോർ നാമ, അതുപോലെ തന്നെ ഗുരുവിന്റെ പേരും പറയാൻ പാടില്ല. പേര് പറയുന്നത് സാറിന് സമന്മാരുടെയും തനിക്ക് താഴെയുള്ളവരുടെയൊക്കെയാണ് പേര് പറയുന്നത്. ഗുരുവിന്റെ പേര് പറയാൻ പാടില്ല, ആദരവുണ്ടാണ്. അവിടെയാണ് തിരുവടികൾ, തൃപ്പാദങ്ങൾ ഇങ്ങനെയൊക്കെ പ്രയോഗം വന്ന ആ ഒരു പരമ്പരയുടെ അടിസ്ഥാനം. ഗുരുവിന്റെ പേര് പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് തൃപ്പാദങ്ങളെന്ന് പ്രയോഗിച്ചത്. പക്ഷെ പിന്നീട് പിന്നീട് ക്രമേണ ഇത്തരം ആചാരങ്ങൾ മാറുകയാണ്. സ്വാഭാവികമായിട്ടും പിന്നെ ഗുരുവിന്റെ പേര് പറയാൻ തുടങ്ങി. അങ്ങനെ കുറെ പേരുടെ പേര് പറയാൻ പാടില്ല എന്ന് പഴയ കാലത്തുണ്ട്. ആത്മനാമ ഗുരുനാമ നാമാദി ത്രികുണസ്, ഏറ്റവും ദുഷ്ടനായ ഒരു അവന്റെ പേര് പറയരുത്, പറയത്തില്ല. അവന്റെ പേര് പോലും ഉച്ചരിക്കാൻ പാടില്ല എന്ന് സാധാരണ പറയാം. ജ്യേഷ്ഠാപത്യ കളത്ര, മൂത്ത പുത്രന്റെ പേര് പറയാൻ പാടില്ല. പിതാവ്, അങ്ങനെയും പണ്ടൊരു നിയമമുണ്ട്. കാരണം മൂത്തപുത്രനാണ് ഏറ്റവും പ്രാധാന്യം. ഇപ്പൊ പിതാവിന് മൂത്തപുത്രനോട് ബഹുമാനം കൂടുതലാണ്. പുത്രൻ പിതാവിനെ ബഹുമാനിക്കും പോലെ തന്നെ പിതാവ് പുത്രനെയും ബഹുമാനിക്കുന്നു. ജ്യേഷ്ഠാപത്യ കളത്രയോഹോ എന്നാണ്. ഭാര്യയുടെ പേരും പറയാൻ പാടില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ ഭാര്യമാരൊരിക്കലും ഭർത്താവിന്റെ പേര് പറയത്തേയില്ല. നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ട്. എന്താണോ ഭാര്യ ഭർത്താവിന്റെ പേര് പറയത്തില്ല, ഭർത്താവ് ഇങ്ങനെ കുറെ പേര്. അത് ഒരു രസകരമായ സംഭവം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ നാട്ടിലൊരു എന്താണ് ഒരു ഉത്സവം നടക്കുമായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ അന്ന് ഉത്സവപ്പിരിവിന് പോകും. എല്ലാ വർഷവും ഉത്സവപ്പിരിവിനായി പോകും കുറെ പേര്. ഞങ്ങളൊരു വീട്ടിലൊരു ഉത്സവപ്പിരിവിന് ചെന്നു. ഞങ്ങൾ നാലഞ്ച് പേരുണ്ട്. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാവപ്പെട്ട ഒരു കുടിലാണ്. അവിടെ നിന്ന് ഒരു സ്ത്രീ ഒരു ചെരവയും എടുത്തുകൊണ്ട് വരും. ഞങ്ങളുടെ കൂടെയുള്ള രണ്ടു പേര് ഓടി ഒരു ചെരവയും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ രണ്ടും നേരം ധൈര്യമായിട്ട് അവിടെ നിന്നു. ഞാൻ ഏക കൂട്ടത്തിലും നിങ്ങൾ ചോദിക്കരുത്, രണ്ടും നേരം അവിടെ നിന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ ചെറുവ അടുത്ത് ഞാൻ തിരിച്ചു കാണിക്കും, അതിന്റെ അടിയിൽ അവരുടെ ഭർത്താവിന്റെ പേരെഴുതിയിരിക്കുകയാണ്. ഇവർ വിചാരിച്ചു പഞ്ചായത്തിൽ നിന്ന് ആരോ എന്തോ ചോദിക്കാൻ വന്നതാണ്. അപ്പൊ ഇവര് ആരും വന്നാലും ചെറുവയും കൊണ്ടുതന്നെ ഭർത്താവിന്റെ പേരത് എഴുതിയിരിക്കണം, അവർക്കത് പറയാൻ പാടില്ല. പാവപ്പെട്ട വിദ്യാഭ്യാസമൊന്നുമില്ല, പാവപ്പെട്ട ആൾക്കാരാണ്, കൂടുതൽ താമസിക്കുകയാണ്. പക്ഷെ അവരുടെ വിശ്വാസങ്ങൾ ഇതാണ്, ഇതാണ് അവർ അത്രയും ബഹുമാനമാണ് ഭർത്താവ്. നമ്മുടെ നാട്ടിലെ സംഭവമാണ്, ഞാൻ ജനിച്ചതിന് ശേഷമാണ് സംഭവം, എനിക്ക് 10-20 വയസ്സുള്ളപ്പോഴുള്ള സംഭവമാണ്. അപ്പൊ പിന്നെ ഗുരുവിന്റെ കാലത്തിലൊക്കെ എങ്ങനെയായിരിക്കും? ഗുരുവിന്റെ കാലം എങ്ങനെ? അതിന് പേര് പോലും പറയത്തില്ല. അപ്പോ അത് മാറ്റം വരുന്നു, കാലം മാറുമ്പോ എല്ലാത്തിനും മാറ്റം വരുന്നു. അതുകൊണ്ട് അതൊക്കെ എന്താണ്, ബോധമില്ലാതെ ആൾക്കാർ എടുത്തു ചാടുന്ന കാര്യങ്ങളാണ്. ശരി.